ഭാഷ്യകാരനൃശ്യം ഭാഷ്യകാരൻ പതഞ്ജലി പാണിനി സൂത്രകാരാംശം. അസുഭൂവി ലോട്ട് അസൂത്തി മതിപ്രവൃതിഭ്യ ശപഹ ലുക്ക് അസൂത്തി ഹേരു അസ്തു അസ് തസ് ലോട്ടോ ലങ്വ ആസു താതം സ്നസോരല്ലോപഹ സ്താതസ്താത് അസു തസ് നോടോ ലങ്വത് തസ്തധർമാൻ തം തം താമഹ താം ശനസോർലവ താം അസ് ജി ജോന്ത് ഏരുഹു ശനസോരല്ലോപഹ ോപതി സൂത്രസിവൃത്തിപ്രവൃത്തിശബ ലുക്ക് അസ് സി സേഹവിച്ച അസ് ഹി ഗുസേരേധോ അഭ്യാസലോപസ്ഥ ഘോരസ്തേത്തും സ്യാദ് ഹൗ പരേ അഭ്യാസലോപസ്ഥ ഘോഹോ ഗുസഞ്ഞുള്ള വരും ഇതിനകം വരേണ്ടതാണ് പക്ഷെ പറഞ്ഞില്ല പലതവണ ഗുസഞ്ഞ അസ്തേഷ്ട അസുധാതു ഏത്തും സിയാത് രണ്ടിന് ഏത്തും വരുന്നു ഹൗ പരേ ഹീ പരമിരിക്കെ തൽക്കാലം ഘൂപിടുക അസുധാതു അസുധാതുവിന് ഏത്തും വരുന്നു ഹീ പരമിരിക്കെ അസുനേയത്വം വന്നേതിന് വരും അലുവന്തി പ്രകാശ സകാരത്തിന് വന്നിട്ടെന്ത് വരും ആ ഏ പരത്തിലെന്തു വരുന്നു ഹി ഹൗ പരേ അഭ്യാസലോപസ്ഥ അഭ്യാസത്തിന്റെ ഇവിടെ ആവശ്യമില്ല അത് ദാ തുടങ്ങിയ ഗുസഞ്ഞുള്ള ധാതുക്കളിലാണ് അതിന്റെ ആവശ്യം അതുകൊണ്ട് ഇവിടെ അത്ര അധ്യാസലോപസ് അവകാശവും നാസ്തി അത അസിത്യസ്യന്തിമസകാരസ്യേത്വേ ഹീത്യസ്യ ഹുജ്ജൽവ്യോ ഹേർധി ഇതി ധി കൃതേ ശനസോരല്ലോപ ഇതി അസിത്യസ്യ അകാരസ്യ ലോപേ സേർഹ്യപി ചൈത്യനേന അത്ര അസിത്യസ്യ ശനസോരല്ലോപ ഇതനേന സർവധാതുകത്വാത് ങിത്വാത് അല്ലോപഹ ഏ ഇത്യവശേഷ്യത്തെ ഏധി ഏതീതി ഭവതി അത്ര അസ് ഗുസോരേധൌ അഭ്യാസലോപസ്ഥ ഇതിനേന ഏത്വസ്യ പ്രാപ്തി ഭവതി ഏവം ഉജ്ജൽഭ്യോ ഹേർധി ാപ്തി ഭവതി അത്ര കസ്യ പരത്വം ഭവതി വസൂരേധൗ അഭ്യാസലോപസ് ഇത്യസ്യ പരത്വാത് യത്വീകൃതേ വിപ്രേഷേതേ പരംകാര്യം ഇതി യത്വീകൃതേ യേ ഹി ഇത്യത്ര ഗസോ ഹേതു അഭ്യാസലോപസ് ഇത്യനേന യേ കൃതേ ഹുജ്ജൽവ്യോ ഹേർധി ഇതി ധി കഥം ഭവതി ജലം ദത്വ അഭാവാത് അത്ര ദിത്വം ന ഭവതി ആഭിയസ്യ പ്രഥമം പ്രവൃത്തസ്യ ആഭിയസ്യ ഗസൂരേധൗ അഭ്യാസലോപസ്ച ഇത്യസ്യ അസിദ്ധത്വാത് അത്ര ഹുജ്ജൽഭ്യോ ഹേർധി ഇതി ഭവത്യേവ ആഭിയത്വേന അസിദ്ധത്വം. ഇതി ഭവതി ഉക്തം യത്വസ്യ അസിദ്ധത്വാർഹേതി ഇവിടെ യത്വം അസിദ്ധമായതുകൊണ്ട് ഹേക്ക് ദൈവനാഭിയത്വേന അസിദ്ധത്വാത് എന്നർത്ഥം. യത്വം അസിദ്ധമായതുകൊണ്ട് ഹേക്ക് ദൈവൻ അല്ലെങ്കിൽ യത്വം ഇരുന്നാ വരത്തില്ല എന്തുകൊണ്ട് ആ ജലന്തമല്ല ഹുജ്ജൽഭ്യോ ഹേർധി ജലന്തമല്ല ശനസൂരിത്യല്ലോ താതം പക്ഷേ ഏത്തുന്ന പരേണ താതങ്ങ ബാധാത് അസ് തുഹ്യോ താതങ്ങ് ആശിഷ്യ അന്യതരസ്യേന ഹി ഇത്യസ്യ സ്ഥാനേ താതങ് ആദേശേ കൃതേ അത്ര യത്വം ന ഭവതി അത്ര ഗസൂരേധൗ അഭ്യാസലോപസ്ഥ ഇതി ഇദം സൂത്രം ഏവം തുഹ്യോതാതങ് ആശിഷ്യന്യതിരസ ഇതി സൂത്രം സൂത്രദ്വയമപി പ്രാപ്നോതി അത്ര വിപ്രതിഷേധേ പരം കാര്യം ഇത്യനേന തുഹ്യോതാതങ് ആശിഷ്യന്യതിരസ ഇത്യനേന ഗസൂരേധു അഭ്യാസലോപച ഇത്യസ്യ ബാധന അത്ര ഉപ്രേക്ഷേതേ പരം കാര്യം ഇതി ന്യായേന താതങ്ങേവ ഭവതി ഏത്രം ഏത്തും ന ഭവതി താതങ് ആദിശ്യ കൃതേ സ്ഥാനുയത്വേന ഹിത്വേ അപി അത്ര പൂർവത്ര ഏത്തും ന ഭവതി കസ്മാത് സകൃദ്ഗതോ വിപ്രതിഷേധേ യത് ബാധിതം തദ് ബാധിതമേവ സകൃദ്ഗതോ ഏകവാരം പ്രവൃത്തേ വിപ്രതിഷേധേ വിരോധേ സതി യത് ബാധിതം തദ് ബാധിതമേവ ബാധിതസ്യ പുനഃപ്രവൃത്തി ന ഭവതി അത്ര ഏത്വം ബാധിതം പൂർവം ബാധിതം പുനഃ ബാധിതത്വാദേവ പ്രവൃത്തി നഭവതി പ്രതിഷേധേന ബാധിതത്വ പ്രവൃത്തൗ സകൃദ്ഗതൗ സകൃത് ഏകവാരം ഗതൗ പ്രവൃത്തൗ അയമേവ സകൃദ്ഗതി ന്യായ സകൃദ്ഗതി ന്യായേന ഇതിച്ഛതി സകൃദ്ഗതി ന്യായ സകൃദ്ഗതൗ പ്രതിഷേധേ അതുത്വന അത്ര ഹിത്വേ അപി അസ് താദങ് ഇത്യത്ര സകാരസ്യ ഏത്വം ന ഭവതി അസ് താദങ് എന്നിരിക്കുന്നിടത്ത് താദങ് വന്നതിന് ശേഷം ഏത്വം വരത്തില്ല. അതിന് മുമ്പ് വരാൻ പക്ഷേ താതങ് അതിനെ ബാധിച്ചു. പിന്നെ താതങ്ങിത്വാസോർ അലോഭ സ്താത് ഇതി പൂർവത്തേവ ഏതി സ്താത് അസ് തം സിനസോർ അലോഭ സ്തം അസ് ത അസ് മേർണി ആടുത്തമസിപ്പിച്ച അസ് ആനി ശിനസോരല്ലോപഹ ഭവതി പിത്വാതത്ര ശിനസോരല്ലോപ ഇതി ന ഭവതി. അത അസ് ആനി അസാനി അസ് ആവ അസാവ അസ് ആവ അസം രൂപാണി ഭവന്തി അസ്തു സ്താത് താം സന്തു ഏഹി ത്വം ഏതി ഇത്യസ്യ കോ അർഥ പോകുന്നു ത്വം ഭവ എന്ന് പറയുന്നു. ത്വം ഭവതാത് എന്ന് വ്യത്യാസം ആകട്ടെ. അസ്തു എന്ന് പറയാറില്ലേ, അസ്തു ഭവിക്കട്ടെ ആകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഏതി ഭവിക്കട്ടെ. വേറെന്തർത്ഥം ഏതിക്ക് ഒരർത്ഥേ ഉള്ളൂ. ആര് അത് വരും, അത് വരും, വരേണ്ടത് വരും, വഴി തങ്ങത്തില്ല. അത് വരുന്നുണ്ട്. അടുത്തെന്ത് വരുന്നു? അസ് തിപ്പ് ശപ്പ് അതിപ്രവൃത്തി ശപ്പ് ലുക്ക് അസ് ത് ഇതശ്ച ഇകാരലോപ തസ്യ തകാരസ്യ അപൃക്തത്വ അസ്ഥിസിജോ അപൃക്തേ അസ്മിൻ സൂത്രേ അസ്ഥി ഇതി നിർദ്ദിഷ്ടത്വാത് അത്ര അന്തിമ തകാരസ്യ അപൃക്തത്വാത് ഈടിക്കൃതേ അസ് ഈത് ഇത്യത്ര കിം ഭവതി അസ് ഈത് ശ്രസോരല്ലോപ ഭവതി വ പുനഃ ആടജാതീനാം ആടശ്ച വൃദ്ധി ആസീത് ആസീത് പൂർവം ലുങ്ങി ഏവ അപൃക്തത്വ അസ്ഥിസിച്ചോ അപൃക്തേ ഇതി ഈട്ട് പ്രവർത്തിതം. അത്ര തസ്മിൻ സൂത്രേ അസ്ഥിതി നിർദ്ദിഷ്ടത്വ അന്യത്രാപി അവൃത്തസ്യ ഈട് ഭവതി ഏവം അത്രാപി ലംഗി ഈട് കൃതേ ആസീത് ഇത് ഭവതി. ഏവം അസ് തസ്ത്യത്ര തസ്തസ്തമിമാം താം താം തമാ അസ് താം അതിപ്രവൃതി ശപു ശപ്പുക്ക് അസ് താം ഇത്യത്ര കിം ഭവതി കിം ഭവതി അസ്വസ്ഥയുള്ള അസ് താമിത്യത്ര രൂപം ആടും കോഴിയൊന്നും അല്ല. എന്താ വരുന്നു അസ് താം ശനസോരല്ലോപഹാത്ര ഭവതിവ ശനസോരല്ലോപഹ ഇതി സൂത്രം അത്ര ഭവതിവ വരുമോ? എന്തുകൊണ്ട്? ഇത് സാർവധാതുകത്വം അത്ര ശനസോരല്ലോപ ഇതി കൃതേ സ് താം ഇത്യത്ര ആടജാതിനായി ആട് ഭവതിവ കസ്മാത് കിന്തു അത്ര ഭവത്യവ കസ്മാത് അഭിയത്വ അത്ര ശനസോരല്ലോപഹ ഇത്തി അനേന അകാരസ്യ ലോപേ കൃതേ അപി തസ്യ അഭിയത്വാ ആടജാതിയനാമിത്തി അസ്യ ദൃഷ്ട്യാ അസിദ്ധത്വാത് അത്ര ആടജാതീനാം ഇതി ഭവതി ഏവ കിന്തു ആടജാതീനാം കൃതേ അനന്തരം കസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി ആടസ്ഥൈതി സൂത്രസ്യ പ്രവൃത്തി ന ഭവതി കസ്മാത് അത്ര അച് ആടോ അജിപരേ വൃത്തിരേഖാതി കിന്തു അത്ര അച് നാസ്തി കിന്തു ആടജാതീനാമിതി ആടികൃതേ ആസ് താം ആസ്താം ആസീത് ആസ്താം ഏവം അസ് ജി ജോന്ത ശപ്പ് ലുക്ക് അസ് അന്തി ഇതസ് ഇകാർലുവ സംയോന്തസ്വലോപ അസ് അന്ന് ഇത്യത്ര ശനസോരല്ലോപ ഇതി അലോപേ കൃതേ ആടജാതീനാം ഇതി ശനസോരല്ലോപസ്യ അഭിയത്വേന അസിദ്ധത്വാത് കൃതേ ആടസ്ഥ ഇതി വൃദ്ധി അഭാവേ ആസ് അൻ ആസൻ ആസീദാസ്താം ആസൻ ഏവം അസ് സി ശപ്പ് ലുക്ക് ശനസോരല്ലോപഹ ഇതി അത്ര ഭവതിവ പിത്വാ ന ഭവതി അതഹ ആടജാതീന ആടസ്ഥ വിവൃതോ സത്യാം ആസ് സ് ഇത്യത്ര ഇതസ്യകാരലോപേ കൃതേ കിം ഭവതി അസ്തിശ്ചോ അപൃക്തേ ഇത്യനേന ഈടി കൃതേ ആസ് ഈസ് ഇത്യത്ര ഋത്വ വിസർഗേ ആസീഹി ആസ്തം ഇത്യത്ര പൂർവതേവ അല്ലോപേ കൃതേ ആടജാതീനാമിതി അനേന ആടി കൃതേ ആസ്തം ആസ്ഥ അസ് അമ്മ അസ് അം ശപ്പ് ലുക്ക് അസ് ആടജാതീനാം ആടശവൃതി ആസ് അം ആസം ആസ് വാ ഇത്യത്ര ശനസോരല്ലോപ ഇതി കൃത്വാ തദനന്തരം ആടജാതീനാം ഇതി സിദ്ധേ ആസ് വ ഇതിൽ നിന്നാണ് ആസ്മയുണ്ടാവുന്നത്. ആസീത് ആസ്താം ആസൻ ആസീഹി ആസ്തം അസ്ത ആസം ആസ്വ ആസ് വിധിലിംഗി അസ് യാസുഡ് തിപ്പ് ഇത് ചൈകാർലോപ ശപ്പ് ശപ്പലുക്ക് നിങ്ങ സലോപ അനന്തിസ് സകാർലോപ അസ് യാത്ത് ഇത്ര കിം ഭവതി സിനസോലാലോപ കസ്മാ യാസുത് പരസ്മിതേഷു ദാത്തോ നിശ്ചയിതിംഗിത്വാ സിനസോരല്ലോപൈകൃതേ അസ് ഇത്യത്ര സകാര അവശേഷ്യതേ സ് യാത് സർവത്ര സകാരലോപഃ ഭവതി അതോ സ്യാത് സ്യാതാം സിഹ് സർവത്ര സിനസോരല്ലോപഃ ഇതി പ്രവർത്തതേ അതോ സ്യാത് സ്യാതാം സിഹ് സ്യാഹ സ്യാതം സ്യാത സ്യാ ശ്യാം സ് അസ് യ അം സെൻസോർലോ ബകാർലോപേ സ് യ അം അമി പൂർവേ കൃതേ ശ്യാം സ്യാവ ശ്യാം വിധിലിംഗി ഏവം ഭവതി ആശീർലിംഗി അസിത്യസ്യ കിം ഭവതി ഭൂലുങ്ങി കിം ഭവതി അസ്തേർഭൂ ആർദ്ധാതുവത്വാത് അസ്തേർഭൂ ഭവതി ഭൂ ആ ഭൂ തി സിച്ച് ഗാദിസ്ഥ ഗൂപ ഭൂഭ്യ സിജ പരസ്മിതേഷു സിച്ച് ലുക്കി ഭൂ ഇത്യസ്യ ഭൂസുവോ സ്തിങ്ങി ഗുണനിഷേധ അനന്തരം അത്രവകാര കഥം ഭവതി ഭൂവുഗ്ലുങ്ലുട്ടോഹു അഭൂവൻ അഭൂഹ അഭൂതം അഭൂത അഭൂവം അത്ര കിം ഭവതി ഭൂവിഗ്ലുങ്ലുട്ടോഹു ഭൂവം അഭൂവ അഭൂമ ഏവം ആ അനന്തരം ലുങ്ങിത്യത്രാവി ആർദ്ധധാതുവത്വ തിർഭു അഭവിഷ്യത് ഭൂധാതുവത്തേവ അഭവിഷ്യത് അഭവിഷ്യതാം ഭവിഷ്യൻ അഭവിഷ്യ അഭവിഷ്യതം അഭവിഷ്യത് അഭവിഷ്യം അഭവിഷ്യ അഭവിഷ്യം ിപ്പ് ശപ്പ് ലുക്ക് ഈതി ഇത്യത്ര കിം ഭവതി ഈതി സർവധാതു ആർദ്ധ ഗുണകൃത്യേ ഏതി ഇണ് ശപ്പ് തസ് ഈ തസ് ഇത്യത്ര ഗുണം നിത്വാ ഗുണോ ന ഭവതി അതഃ ൂപദ്വയമപി പൂർവം ഏകത്ര അധീതം ഓർമ്മയുണ്ടാറെങ്കിൽ മുമ്പ് ഇത് രണ്ടും പഠിച്ചത് ഏ തീത്ത രണ്ടും നിന്നു എന്താണ് വൃത്തി വൃത്തി. അവിടെ ഇരുന്ന ഉപയേതി എന്ന് പറയുന്ന ഈ ഏതിയാണ് ഉപയേതി. അവിടെ എന്ത് വരുന്നു? വൃദ്ധി വന്നിട്ട് ഉപയേതി. ആ ഏ ഇരുന്ന വൃദ്ധി വരും. പിന്നെ എത്തിയത് ത്യൂട്സുന്റെ ആവശ്യം എന്താണ്? എന്താണ് സൂത്രം? എങ്ങിപ്പോ എന്താ നദിയാണോ? പൂർവരൂപമാണ് ഇരിക്കുന്നു. പദാന്ത ഏങ്ങാണ് ഇവിടെ. പദാന്ത ഏങ്ങല്ല, ഉപ ഏരിന്നായിരുന്നു. ഏങ്ങിപ്പരരൂപം, ഏങ്ങിപ്പരരൂപം വരും. ഏങ്ങാതു ധാതു വരെ പരരൂപം. ആദുപസർഗാദ് എങ്ങാതു ധാതുപരേ പരരൂപം യഥാദേശ സ്യാദിത്യനേന പരംരൂപപ്രാപ്തവു സത്യം അനേന സൂത്രേണ വൃദ്ധ കൃതേ ഉപയീതി. ഇത് സിദ്ധ്യതി. ഓർമ്മയുണ്ട, അവിടെ ഏതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇക്സ്തിഭൂ ധാതു നിർദ്ദേശ. പിന്നെ ഗതോ ഇതി ധാതോ നിർദ്ദേശ കൃത. അതഹ ഉപയേതി ഇത്യത്ര പരരൂപം ബാധിത്വാ എത്യേത തൂട്സുത്യനേന വൃദ്ധ കൃതേ ഉപ ഇതി ഇതി ഭവതി. ഏജാദ്യഹോ കിം ഇത്യാനന്ദന മാത്ര വിമുക്തം. ശിവേഹി ഉപയിതാദിത്വം നാസ്തി അത ഉപയിത ഇത്യത്ര ഊട്സു ഇത്യസ്യ പ്രവൃത്തി അഭാവേ അത്ര ഉപ ഇതി എത്ര കിം ഭവതി ഗുണേന ഉപേതി ഇതി സിദ്ധ്യതി. മനസ്സിലായ? ഉപ ഇത എന്ന് പറയുന്നിടത്ത് ഏജാതിയില്ല. അതിനവിടെ ഉദാഹരണം കൊടുത്തു. അപ്പൊ അവിടെ എന്താണ് ഏതി, എന്താണ് ഈതഹ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പ്രയാസം. അപ്പൊ ഇവിടെ അത് മനസ്സിലാവും. ഇവിടെ എണ് ധാതുവാണ്, പക്ഷെ ഏജാതി ഇല്ല. അവിടെ ഏതി എന്ന് പറയുന്നത് എന്താണ്? ഇണ് ധാതുവാണ്. ഏതി എന്ന് പറഞ്ഞാൽ ഇണ് ധാതു, ഏജാതി എന്നല്ല. ഏതി എന്ന് പറഞ്ഞാൽ ഇണ് ധാതു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇണ് ധാതു? ഇക്സ്തിപൗ ധാതു നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ ഏതി എന്ന് പറഞ്ഞു. ഏജാതി എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതിൽ ഏജാതി എടുക്കണമെന്ന് പറഞ്ഞു. ഏജാതി എടുത്തപ്പോ ഏതി ഇരിക്കുമ്പോ വൃദ്ധി വരും. ഇതഹ ഇരുന്നു കഴിഞ്ഞാൽ ഏതി ധാതുവാണ്, ഏജാതി അല്ലാത്തോണ്ട് വൃദ്ധി വരാതെ ഗുണം വന്നു. ഉപേതഹ എന്ന്. പിന്നെ വേറെ നമ്മുടെ പറഞ്ഞു മാ ഭവാൻ ഭവാൻ അങ്ങോട്ട് പോകണ്ട. അടുത്തെന്ത് വരുന്നു? ഈ ഇണ് ഇണ് ഇത്യത്ര നകാര സിസഞ്ജയ ലോകകൃത ഈ ഇത്യവശിഷ്യത. ഈ ജി ഷപ്പ് ലുക്ക് ഈ ജി ജോ അന്ത അന്തി അത്ര ഈ അന്തിത്ര കസ്യ സൂത്രസ്യ പ്രാപ്തി അജിഷ്ണുദ്ധാത ബ്രുവാം യോരിയങ്ങോങ് ഇത്തിനേന യങ് പ്രാപ്തേ സതി ഇണോ എണ്. അനന്തരം ഭവതി യണോ എൺ അജാതു പ്രത്യേപരെ യന്തി. അജാതു പ്രത്യേപരെ ഇൺ ഇത്യസ്യ ഈ ധാതോ ഇണ് ധാതോ ഇകാരസ്യ സ്ഥാനേ എണ് യകാര ഭവതി ഇത്യസ്യ സ്ഥാനേ യകാര ഭവതി. ഈത്യസ്ഥാനേ എണ് വീതേ സ്ഥാനേ അന്തരിതമൈത്യനേന ഇകാരസ്യ സ്ഥാനേ യകാര ഏവ ഭവതി. അന്തി യന്തി മധ്യപുഷേകവിനെ ഈ സി ശപ്പ് ലുക്ക് സർവധാതാർത്ഥാദിയോ ഗുണേ സകാരസ്യ ഷത്വി ഏഷി ഏവം ഏഷി അനന്തരം കിം ഭവതി ഇധഃ ഇധ അത്രാവി ഗുണാഭാവ മിപി ഏമി ഇത്യസ്യ ഗുണേ ഏമി ഇവഹ ഇമഹ ഗിത്വാ ഗുണാഭാവ ഏവം ഭവന്തി ഏതി ഇതഹ യന്തി ഏഷി ഇതഹ ഏമി ഇവഹ ഇമഹ. ലിട്ടി ഇണ് ധാതോ ഈ നിട്ട് ഇത്യത്ര ലിട്ടി സ്ഥിതി സ്ഥാനേ കിം ഭവതി ധ്രുവജനെ അതീതി നിഷേധ കൃത്തെ ലളിതാതുരനഭ്യാസന ദ്വിത്വേ ഇതി സ്ഥിതേ അത്ര കിം ഭവതി അച്ചോഞ്ഞണതി ഇത്യനേന ഈ ഇത്യസ്യ വൃദ്ധോ കൃതേ ഈ ഐ പരത്ര ആ ഈ ഐ ആ ദ്വിതീയ ഇകാരസ്യ അച്ചോഞ്ഞണതി ഇത്യനേന വൃദ്ധോ സത്യം ഐകാരോ ജാതഃ ഈ ഐ ആ ഇതി സ്ഥിതി അനന്തരം ഭവതി അഭ്യാസസ്യ സവർണേ. അഭ്യാസസ്യ യുവർണ ഉവർണയോർ ഇയങ്ങു വങ്ങുസ്തോ അസവർണേ അചി. അഭ്യാസത്തിന്റെ യുവർണത്തിനും ഉവർണത്തിനും ഇവിടെ ഇപ്പൊ ഉയർന്നമില്ല, വരുമ്പം കാണാം. ഈ ആണെങ്കിൽ എന്തുവരും? ഈ അങ്ങ്. ഊ ആണെങ്കിൽ എന്തുവരും? ഉങ് വരും. സ്തഹ അസവർണേ അച്ചി, അസവർണമായ അച്ചു പരമിരിക്കണം. സവർണമായ അച്ചു പരമിരിക്കാൻ പാടില്ല. ഇവിടെ അഭ്യാസത്തിലിരിക്കുന്ന ഏതാണ്? ഈ തസ്യ സവർണാഹ സന്ധി കെ ഈ ഇത്യാദിക്കും അത്ര അസവർണ അച്ചു ഭവതി ഏവം സ്ഥിതേ അഭ്യാസ ഇകാരസ്യ ഇയങ് ആദേശ ഭവതി. ഇയങ് ഇത്യസ്യ ഇയ് ഇതി ഭവതി. ഏവം ഇയ് ഐ ആ ഇത്യത്ര കിം ഭവതി? ഏചോയ ഇയ് ഐ ഐ ആ ഇത്യത്ര ആയ ഇയ് ആയ യകാരദ്വയം വർത്തതേ ഏക ഇകാര ഇയായ ഈ ഇതി സ്ഥിതേ ദ്വിത്വേ ഈ ഈ നല് ആ ഇതി സ്ഥിതേ പൂർവ ഇകാരസ്യ ഇങ്ങാദേശ്യ കൃതേ ഈ ഈ നല്ലിത്യത്ര അച്ചോഞ്ഞു വൃദ്ധോ സത്യം ഈ ഐ ആ ഇതി സ്ഥിതേ പൂർവ ഇകാരസ്യ ഇയങ് ആദേശ കൃതേ ഈ ഐ ഇത്യത്ര ആയ് ആദേശ കൃതേ ഇയായ് നൽ ഇത്യസ്യ അകാരേ ഇയായ ഇതി ഭവതി. ഇയായ ഇനോ എണ് ഇത് അത്ര കസ്മാന്ന ഭവതി. അവിടെ ഇനോണിന് വരാൻ പറ്റില്ല എന്തുകൊണ്ട്? എന്തുകൊണ്ടാ അവിടെ ഇനോ എണ്ണിന് വരാൻ പറ്റാത്ത? ഈ ഇനോ എണ് ഈക്ക് എണ്ണ വരാം, പക്ഷെ വരുന്നില്ല. ദുർവചനയാച്ചി എന്തുവരും? നിഷേധിക്കുമ്പോ ദത്വം വരും. ദത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? അച്ചോ ഞെടുത്തി വരും, ഞെത്തണ്ണിത്ത് പരമിരിക്കും. അങ്ങനെ വരാം. ഐ വരും, കുടുംബത്തിൽ ഈ വരും. അപ്പോ എന്ത് വരുന്നു? ഏത്? അപ്പൊ പിന്നെ നോക്കണം ഏതാണ് എണ്ണോ എണ്ണം അച്ചോ ഞണത്തി ഏതാണ് നോക്കണം. പരസൂത്രം ഇപ്പൊ അച്ചോ ഞണത്തും വരും. അച്ഛനും ഞെടുത്തി വന്നു എന്തുവരും? ഐ വരും. ഐ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ ഐക്ക് ആയ ആദേശം വരാം. ആയ് പൂർവത്തിലെ ഐക്ക് ഈയും വരാം. ആയ് വന്നിട്ട് ഈ, പക്ഷെ അങ്ങനെ വരത്തില്ല. പിന്നെ എന്തുവരും? ഈയങ്ങ് വന്നിട്ട് ആയി വരത്തുള്ളൂ. ഏക്ക് ഐ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആയി വന്നു കഴിഞ്ഞാൽ ആയ. പൂർവ്വത്തിലേക്ക് ഏങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ആയ. പക്ഷെ ഇവിടെ വരുന്ന അങ്ങനെയല്ല. ആദ്യം പൂർവ്വത്തില് ഇയങ് വരും, അത് ആദ്യം വന്നിട്ട് അത് തന്നെ. ആദ്യം ഇയങ് വന്നിട്ട് പരത്തിൽ എന്തുവരും? ഏച്ചോയവയവ ആയി വരും. പൂർവ്വത്തിൽ ഇയങ് വന്നിട്ട് പിന്നെ എന്തുവരും? പരത്തിൽ ആയി വരും. പറയുന്നു വർണാദാംഗം ബലിയ. വർണ്ണകാര്യവും അംഗകാര്യങ്ങളും വരുമ്പോൾ അംഗകാര്യം ആദ്യം വരണം. ഈക്ക് അയ്യാദേശം, ഏക്ക് അയ്യാദേശം വരുന്നത് വർണ്ണകാര്യമാണ്, വർണ്ണവിധിയാണ് ഈക്ക് അയ്യ വിധിക്കുന്നത്. അതിനേക്കാൾ ബലമാണ് ഏതിന്? അംഗകാര്യം. അംഗകാര്യമാണ് എന്ത്? ഈക്ക് അഭ്യാസത്തിൽ എങ്ങെന്ന് പറയുന്ന അംഗകാര്യമാണ്, അംഗ അധികാരത്തിൽ വരുമാണ്. അഭ്യാസ സ്യവർണ എന്ന് പറയുന്നത് 6:4 അംഗാധികാരത്തിലാണ്. 6-ാം അധ്യായത്തിലെ 4-ാം 7-ാം അധ്യായം അവസാനം വരെ അംഗാധികാരമാണ്. അംഗകാര്യം ആദ്യം വരണം. അതുകൊണ്ട് അംഗകാര്യം വന്നിട്ട് പിന്നെ എന്തൊരു ഏച്ചു അയവായ പോകുന്ന അടുത്തെന്തോരത്തും അത് ദത്വം വന്നു. ഈ ഈ അതുസ് ഇത് കൃതേ കസ്യ പ്രാപ്തി ഭവതി. യുണോ കിന്തു അത്ര ദീർഘ ഇണ കിതി. ഇണോ അഭ്യാസ ദീർഘ സ്യാത് കിതി രടി. ഇണോ അഭ്യാസ എണ്ണിന്റെ അഭ്യാസത്തിന് ദീർഘം വരും. കിത്തിലൊട്ട് പരമിരിക്കുമ്പോൾ, കിത്തിലൊട്ട് നിറുമ്പോ അത് സാധികൾ പരമിരിക്കുകയെ അഭ്യാസ ഇകാരത്തിന് എന്ത് വരുന്നു? ദീർഘം വരുന്നു. അപ്പൊ ഈ ഇതും അംഗകാര്യമാണ്, അതുകൊണ്ട് ഇത് ആദ്യം വരുന്നു. ഈ ഈ അത് സന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഇണോ എണ്ണം. ഇക്കാര്യത്തിന് യാവന്തരത്ത് എന്തുവരും? ഈ അതുസ് ഈ അതു ഈ അതുസ്ഥിതി സ്ഥിതേ ദത്വകൃതേ ഈ ഈ അതുസ്ഥിതി ജാതെ അഭ്യാസ ഇക്കാരസ ദീർഘ ഇണഹ കിതി തിന ദീർഘകൃതേ ഈ ഈ അതുസ്ഥിത്യത്ര ദ്വിതീയ ഇക്കാരസ്യ അജാതി പ്രത്യേ പരേ ഇണോ എണ്ണേന എണ്ണിക്കൃത്തെ അത് സീയത്തു ഏവം ഈ ഹുത്യത്ര വ്യവമേവ പൂർവ ഈ പരത്ര ഇണോ എണ് ഈയതുഹു ഈയുഹു ഈ ദൽ അത്ര ധാതുസേട്ടുവ അനിട്ടുവ ജന്തോ അകാരമാൻവായ താസിനിട്ട് ധലി മേട്ട് വികൽപ്പേന ഇടിക്കൃത്തെ ഈ ഇട്ട് ധൽ ഇത്യത്ര ഈ ഇത്യസിദ്ധിത്വേ ഈ ഈ ഇട്ട് ധൽ ഇത്യത്ര ദ്വിതീയ വികാരസ്യ സർവധാതു അർത്ഥാതു ഇത്യനേന ഗുണേ കൃത്തെ ഈ ഏ ഈ ധൽ ഇതി സ്ഥിതേ അഭ്യാസസ്യ അസവർണ ഇത്യനേന പൂർവവികാരസ്യ ഇങ് ആദേശേ കൃത്തെ ഈ ഏ ധൽ ഇത്യത്ര ഈ ധൽ ഇത്യത്ര ഏച്ചോയ വായത്തിനേന ഏകാരസ ഈ ആദേശേ കൃത്തെ ഈ അയ്യു ഇട്ട് ധ എം കഥം പോയി ധല് പരേ കൃത്തെ ധൽ ഇത്യസ്യ ഇട്ടി കൃത്തെ ഈ ഈ ധൽ ഇത്യത്ര ഈ ധാതോ ദ്വിത്വേ ഈ ഈ ഇട്ട് ധൽ ഈ ഈ ഇട്ട് ധൽ ദ്വിതീയ യുഗാരസ്യ സർവധാതുകാർദാദി ഗുണേ ഈ ഏ ഇട്ട് ധൽ ആദിമ യുഗാരസ്യ അഭ്യാസസ്യ അസവർണയത്തിനേന ഈ ആദേശകൃതി ഈ ഏ ഇട്ട് ധൽ ഈ ഏ ഇട്ട് ഏ ഇട്ട് ഇത്യത്ര ഏച്ചോയവായത്തെ ഐ ആദേശകൃതി ഈ ഐ ഇട്ട് ധൽ ഈ യകാരദ്വയം ഭവതി അനന്തര ഇട്ട് ഭവതി ആദ്യ ഈ അഭ്യാസസ്യ അസവർണയത്തിനേന കൃത ഐതി ഏച്ചോ ആയുവായത്തിനേന കൃത ഐ ഇതി ഇട്ട് ഇടഭാവേ സർവധാതുഗുണോ അഭ്യാസസ്യ അസവർണ ഇതി ഇയങ് കൃതേ ഈ അധസിത്യത്രാവി ദ്വിത്യകൃതേ ഈ ഈ അധസിത്യത്ര ദീർഘേണ ഇതിയനേന ആദിമയകാരസ്യ ഈകാരേ കൃത്തെ ദ്വിതീയകാരസ്യ ഇണോ എണ് ഇതി എണ് കൃത്തെ ഈയ ഈയധു ഈയ ഏവമേവ ദ്വിത്യകൃതേ ഈ ആദിമ ഇകാരസ്യ ദീർഘകൃത ദ്വിതീയ ഇകാരസ്യ എണ്ണകൃത ഈയ ഉത്തമശേഖവനെ ഈ പരത്ര കിം ഭവതി നല്ല ഇതി സ്ഥിതി ദ്വിതീയകൃത ഈ നല്ല ഇതി സ്ഥിതി ദ്വിതീയ ഇകാരസ്യ നലുത്തമോ വാ ഇത് നിത്തുപക്ഷേ അചോജനതീതി ഐ കൃത്തെ ആദിമ ഇകാരസ്യ അഭ്യാസ അസവർണ ഇയങ്ങൃതേ ഈയത്ര ഐ ആയിത്ര ഏച്ചു അയവായുത്തനേന ആയ കൃത്തെ ഈയ് ആയ് ആ ഇയായ ഈ ദ്വിത്വേ ദ്വിതീയ ഇകാരസ്യ വൃദ്ധു സത്യം ഐകാരാദേശേ ഈ ഐ ആ ഇത്യത്ര അഭ്യാസസ്യ അസവർണത്തിനേന ഇയങ് കൃത്തെ ഈ ഐ ആ ഇത്യത്ര ഏച്ചോ അയവായുത്തിനേന ആയാദേശേ ഇയായ് ആ നിത്വഭാവേ ഈ ഈ ആ ഇത്യത്ര ദ്വിതീയകാരസ്യ സർവധാതു അർദ്ധാതു ഗുണകൃതേ ഈ എ ആ പ്രഥമകാരസ്യ അഭ്യാസസ്യ അസവർണ ഇതി ഇയങ് കൃതേ ഈ എ ആ ഈ എ ആ ഇത്യത്ര ഏച്ചായവായത്തിനേന അയ്യ കൃതേ ഇയയ അനന്തരം പൂർവദേവ ഈ വാ ഇട്ടി കൃതേ ഈ ഈ വ ദ്വി ഈ ഇട്ട് വ പ്രഥമൈകാരസ്യ ദീർഘ ഇണകൃതി ഈ ഈ ഇട്ട് വ ദ്വിതീയകാരസ്യ ഇണോയൺ ഈ യു ഇട്ട് വ ഈ ഇവ ഈ ഇമ്മ ഏവൻ രൂപാണ് ഭവന്തി ഇയായ ഇയതുഹു ഇയുഹു ഇയൈധ ഇയേധ ഇയതുഹു ഇയ ഇയായ ഇയയ ഈവ ഈമ ലുട്ടി അനുത്വ ഈ താ ഇത് സ്ഥിതേ സർവധാതാർദ്ധഗുണേ ഏതാ ഏതാരോ ഏതാര ഏതാസി ഏതാസ്ഥ ഏതാസി ഏതാസ് ലട്ടി സർവധാതാർദ്ധ ഗുണേ കൃത ഏ സ്യഷത്വേ ഏഷ്യതി ഏഷ്യതഃ ഏഷ്യന്തി ഏഷ്യസി ഏഷ്യതഃ ഏഷ്യത് ഏഷ്യാമി ഏഷ്യാവഹ ഏഷ്യാം ലോട്ട് ഈ ടി ചപ്പ് ലക്ക് ഏരു ഈ തു സർവധാതാർദ്ധയോ ഏതു താതങ്ങ് പക്ഷേ ഈ താത് ഗുണാഭാവേ ഈ താത് ഈ തത്തസ്തമിമാം ഈ താം ഈ അന്തി ഏരു അന്തു ഈ അന്തു കിംഭവതി ഇണോയൺ എന്തു ഈ സി ചപ്പ് ലുക്ക് സേർഹ്യപിച്ച ഈ ഹി സേർഹ്യപിച്ച അപിത്വാ കിംഭവതി ഗുണോഭാവേ ഈഹി ഇഷി ഇത്യേതത് അപി പൂർവം അതീതം കുത്ര ഇഹി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇഹി പഠിച്ചത് മുമ്പ് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചത് ശിവേഹി ശിവേഹി സൂത്രം സൂത്രം ഓമാങ്ങോസ്റ്റ് എന്താ ആദ്യം തൊട്ട് ഇതൊന്നുമല്ല ഓമാങ്ങോസ്റ്റ് ഓമി ആങ്ങിച്ചപ്പരെ എന്തുവരുന്നു പരരൂപേകാദേശ്യം ഓമി ആങ്ങിച്ച ആത്ത് വരെ പരരൂപം ഏകാദേശ്യ അതെങ്ങനെയായിരുന്നു അവിടെ വന്നത് ശിവ ആ ഇഹി അങ്ങനെയായിരുന്നു ഓർമ്മയുണ്ട, ശിവ ആ ഇഹി, ആ ഇഹി എന്നുള്ളത് ധാതു ഉപസർഗ്യോ കാര്യം അന്തരംഗം ഗുണം ചെയ്തു. അപ്പൊ എന്തായി? ശിവ ഏഹി എന്നിരിക്കുന്നു. ശിവ ഏഹി എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരേണ്ടത്? ഏങ്ങിപ്പരൂപനു ശിവ ഏഹി എന്നുള്ളത്. എന്താണ് ഏങ്ങിപ്പരൂപത്തിന്റെ വൃത്തി? ഏങ്ങിപ്പരൂപം വൃത്തി അവർണാദ എന്നാണോ? ആദുപസർഗ ഏങ്ങാതു ധാതു പരേ അവ ഏഹി ശിവ ഏഹി എന്നിടത്ത് ആദുപസർഗം ഉണ്ടോ? അപ്പൊ പിന്നെ എന്തുവരുന്നു? ഓമാങ്ങോസ്റ്റ് അവിടെ ശിവ ഏഹി എന്നിരിക്കുന്നത് ഏ സൂത്രം പ്രാപ്തമായി? വൃത്തി വരേണ്ടതാണ്, ശിവൈഹി എന്ന് വരേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്തുവരുന്നു? ശിവ ഏഹി എന്നിരിക്കുന്നു. പറഞ്ഞു ഓമി ആങ്ങിച്ച ആത്ത് പരേ, ആയിൽ നിന്ന് എന്ത് പറയണം? ആങ് പരമിരിക്കണം. അപ്പോ എന്തുവരും? പരരൂപം വരും. ശിവ ഏഹി എന്നിരിക്കുന്നിടത്ത് പരരൂപം വന്നിട്ട് ശിവേഹി എന്ന് വരും, ശിവൈഹി എന്ന് വരത്തില്ല. അവർണത്തിൽ നിന്ന് ആങ് പരമിരുന്നാൽ പരരൂപം വരണം. അപ്പോ ഇവിടെ എന്തുവരുന്നു? ആ ഇഹി ഇവിടെ ഗുണം വന്ന് ഏഹി എന്നായി. അപ്പൊ അവർണത്തിൽ നിന്ന് ആങ് ഇവിടെ പരമില്ല. അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെ പരവും വരും? കാരണം ഇവിടെ ഏകാദേശം വന്നിട്ട് ഇയേ ആയി. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് അന്താദി വച്ച? യോയം ഏകാദേശ സ പുറസ്യ പുറസ്യ അന്തവ പരസ്യാധിപ. അപ്പൊ ഇവിടെ പൂർവത്തിന്റെ അന്തവത്തായി കാണണം, എന്നുവെച്ചാൽ ആങ് ആങ്ങായി കാണണം, ഏകാദേശത്തിന് ആങ്ങായി കാണണം. ആ ഇഹിയുടെ സ്ഥാനത്ത് വന്ന ഏ എന്തായി? ആങ് ആങ്ത്വം ഏയിൽ വരും. ആങ്ത്വധർമ്മം പൂർവസ്യ അന്തവത്വം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒന്നേ ഉള്ളു, അതുകൊണ്ട് എന്ത് വരുന്നു? അത് തന്നെ അന്തം. സയവാദി സയവ അന്ത. ഇപ്പൊ ശിവ ഏഹി എന്നിരിക്കുന്നിടത്ത് ഏയാണ് പരത്തിലിരിക്കുന്നതെങ്കിലും അത് ഏ ആയുടെ സ്ഥാനത്ത് ഏകാദേശമായി വന്നതുകൊണ്ട് ഏയിൽ ആങ്ത്വധർമ്മത്തെ ആരോപിച്ചിട്ട് ശിവ ഏഹി എന്നുള്ളിടത്ത് ആങ് പരമായിരിക്കുന്നതായി കണക്കാക്കി ഓമാങ്ങോശ പരരൂപം പരരൂപം ചെയ്തു കഴിഞ്ഞപ്പോ എന്തായി? ശിവേഹി എന്ന് വന്നു, ശിവേഹി എന്ന് വന്നില്ല. പക്ഷെ അവിടെ ഇഹി അല്ല ഇരുന്നത്, ആ ഇഹി. ഇഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ത്വം ഇഹി എന്ന് പറഞ്ഞ ഇഹി എന്ന് പറഞ്ഞാൽ ഗച്ച. പക്ഷെ ആങ് ചേർത്ത് കഴിഞ്ഞാൽ എന്തുവരും? ആ ഗച്ഛ വരൂന്നാവും. ശിവ ഏഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വരൂ. മന്ത്രവാദമൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരം പറയുന്നതാണ് ഏഹി ഏഹി ഏഹി. നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ മന്ത്രവാദം? അപ്പൊ അവിടെയൊക്കെ ഇതുള്ളതാണ് ഏഹി. പക്ഷെ അത് പറയുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല, പറയും എന്നുള്ളതേ ഉള്ളൂ. സംഗതി ഇങ്ങനെയൊക്കെയാണ്. ഇനിയെങ്കിലും മന്ത്രവാദ സമയത്ത് അർത്ഥം കൂടെ ചിന്തിക്കും. ഇന്ന് വെച്ചാൽ പോകുന്നാണ്, ഏഹിക്ക് വരെ ഹി എന്ന് പറഞ്ഞാൽ പോയി. ഏഹി എന്ന് തന്നെ പറയണം. അപ്പൊ വരും ഐഹി ഏഹി. ശിവ ത്വം ഏഹി എന്നാണ് ശിവേഹി. ആ ഇഹിയാണ് ഇവിടെ. അത് നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരു കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തെന്ത് വരുന്നു? ഈ ഏത്? ആ അതെ തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലേ, വന്നുകൊണ്ടിരിക്കുന്നു ഏഹി. ഇത് തന്നെ അടുത്ത് താതങ്ങ് വരുമ്പോ എന്ത് വരുന്നു? ഈ ആണ് ധാതു. ഈ ഇത്രയേ ഉള്ളൂ. താതങ്ങ് വരുമ്പോ ഈ താത് ഗുണം വരുന്നില്ല. ഈ താത് ഈ ഈ തം ഈ ത ഈ നീ ആടുത്തമസ്യ പിച്ച ഈ ആനി പിത്തായ കൊണ്ടെന്ത് വരുന്നു? ഗുണം, ഗുണം വന്ന അയ്യിൽ അയ്യിൽ ആനി അയാനി. ഇവിടെ ആട്ട് വരുന്നുണ്ട്, എല്ലായിടത്തും ഗുണം വന്ന അയ്യാദേശം വന്നിട്ട് അയാനി അയാവ അയാമ. എങ്ങനെ വരുന്ന രൂപം? ഏതു ഇതാത് ഇതം ഇതം എന്തു ഇഹി ഇതാത് ഇതം ഇത അയാനി. അത് കഴിഞ്ഞു അടുത്തെന്ത് വരുന്നു? ലങ്. ഈ തിപ്പ് ഇത് ശികാരലോപം ചപ്പ് ലുക്ക് ഈ തന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആടജാതീന ആടശ വൃദ്ധി ഐ ത് ഐത്ത്. അപ്പൊ ഈ എന്നുള്ളതിന് എല്ലായിടത്തും ആടജാതീന ആടശ വൃദ്ധി വന്നിട്ട് എന്താവും? ഐ. ബാക്കിയുള്ള ചെയ്യുന്നു ഐ ത് ഐ താം ഐ. പരത്തിൽ എന്ത് വരുന്നു? ജി ജോ അന്ത ഇത് ശികാർ ലോപം സംയോഗം ദസ്യ ലോപ അന്ന്. എന്ത് വരുന്നു? ഏച്ചോ അയവായവ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അതിനും നല്ലത് എന്താണോ ആ ഈ എന്നിരിക്കുന്നു അന്തി ഇത് ശികാർ ലോപം അന്നെന്നിരിക്കുന്നു ഇണോ എണ്ണു വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ആയ് അൻ. പക്ഷെ അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും, ആടജാതീനം വരുമോ എന്നുള്ള ഒരു പ്രശ്നം വരും. അതിനെന്താണ് സമാധാനം? ഇണോ എണ്ണെന്ന് പറയുന്നത് അഭിയമാണോ? അഭിയം ഇടം മുതൽ തുടങ്ങുന്നു ആറ് നാല് ഇരുപത്തിരണ്ട് മുതൽ ഏതുവരെ? സമാപ്തം എന്ന് പറയുമ്പോ ഏതുവരെ നമ്പരും ആറ് നാല് അവസാനം 175 വരെ അഭിയമാണ്. അതുകൊണ്ട് എന്തുവരുന്നു? അസിദ്ധം ആയതുകൊണ്ട് എന്തുവരും? ആടജാതീനം വരാം. വന്നു കഴിഞ്ഞാൽ ആ യു അന്നായൻ. അങ്ങനെ ശ്രദ്ധിക്കാം. അടുത്ത് ഐ ഇത് ശികാരലോപം ചപ്പലൊക്ക് ഐ സകാരത്വം എന്ന് കഴിഞ്ഞാൽ എന്തുവരും? ഐ തം ഐ ത. അടുത്തെന്ത് വരുന്നു? ഈ ചപ്പലൊക്ക് അം. ഇവിടെ എന്ത് വരുന്നു? അമ്മിരിക്കുന്നുണ്ട്, ആടജാതിന് ആടശ വൃദ്ധി വന്നു ഐ ഐ. ഇവിടെ അമിപൂർവ്വം വരുമോ? അമിപൂർവ്വം ഇവിടെ വരുമോ? എന്താണ് എന്റെ വൃത്തി? ഇവിടെ അക്കുണ്ട ഇല്ല. അപ്പൊ അത് ഒരു വരത്തില്ല. പിന്നെ എന്ത് വരുന്നു? ആയ് അമ്മായം. അങ്ങനെ വരുന്നു. ഇണോ എണ്ണ വരുമോ? വരോ? എന്താ ഇല്ലാത്തത്? എന്തുകൊണ്ട് വന്നില്ല? ഈ ധാതു ഈ ആടജാതീനാം ആടശ ഐ അം. ഇനോ എണ്ണ പ്രകാരം എണ്ണ വന്നിരിക്കട്ടെ. ഈ അം ഈക്ക് എണ്ണ വന്നു. അപ്പൊ എന്ത് വരുന്നു? അത് അസിദ്ധമായി. ആദ്യം പ്രവർത്തിക്കുന്നത് എന്താവും? ഇനോ എണ്ണ. അത് അസിദ്ധമായിട്ട് എന്തുവരും? ആടജാതീന ആട്ട് വന്നു. അപ്പൊ എന്ത് വരുന്നു? ആ അം ആയം. എന്താ കുഴപ്പം? എന്താ പ്രശ്നം? എന്താ അങ്ങനെ വരാമല്ലോ. ഈ അം ഇനോ എണ്ണു പ്രകാരം എണ്ണ എണ്ണു വന്ന അസിദ്ധം ഒന്ന് വരുന്നു ആടജാതിയിലാം ആട് ആടച്ചെന്ന് വരേണ്ട കാര്യം ഇല്ല. ആയു അം ആയു ഈ പരത്തിനെന്ത് വരുന്നു എന്ത് വരുന്നു അവിടെ ആടജാതീന ആടച്ച ഐവ ഐമ അടുത്തെന്ത് വരുന്നു വിധിലിംഗ് ലങ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വിധിലിംഗ് അവിടെ അതിന്റെ ഇടയ്ക്കൊരു സൂത്രം കൊണ്ടുവച്ചു ഈ യാസുട്ട് തീ ഇത് സ്വീകാരോപിച്ചു ഈ യാസ് ഈക്ക് ഗുണം വരുന്നില്ല എന്തുകൊണ്ട് പക്ഷെ ഇനോ എണ്ണ വരാം അതും വരുന്നില്ല എന്തുകൊണ്ട് അജാതിയില്ല അപ്പൊ ഒന്ന് വരുന്നു ഇയാദ് ഇയാതാം ഇയാ ഉസ്സന്നടുത്ത് ഉസ്യപദാന്ത ഈഹോ ഇയാഹ ഇയാതം ഇയാത അങ്ങനെ വന്നു ആശ്രയിലാണെങ്കിലോ അഗർ സർവധാതിയോർ ദീർഘ ഈ യാസത്ത് സകാരം ലോപിച്ചു ഇയാദ് എന്നിരിക്കുന്നിടത്ത് അഗർ സർവധാതി ഇയാദ് ഇയാസ്ഥാം ഇയാസു ഇയാഹ ഇയാസ്ഥം ഇയാസ്ഥ ഇയാസം ഇയാസു ഇവിടെയാണ് ഒരു സൂത്രം പറഞ്ഞിരിക്കുന്നത് നിര് ഇയാദ് എന്നിരിക്കുന്നു നിരു ഇയാദ് ആശീർലിംഗാണ് ഇയാദ് ലൈകാരത്തിന് ഹ്രസ്വം വിധിക്കുന്ന സൂത്രം എടുത്ത് ഏതേർ ലിംഗി ഉപസർഗാത് പരസ്യ ഇണോ അണോ ഹ്രസ്വ ആർദാതുയ കിതി ലിംഗി ഉപസർഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഇണ്ണിന്റെ അണ്ണിന് ഹ്രസ്വം വരും ഇണ്ണിന്റെ അണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇണ്ണിന്റെ അണ്ണ് അതിന് ഹ്രസ്വം വരുന്നു ആർദ്ധാതുകയെ കീത്തി ലിംഗി ആർദ്ധാതുകമായ കിത്തായ ലിംഗം എന്ന് പറയുമ്പോൾ ഏതായി ആശ്വർലിംഗം ഉപസർഗൂടെ ഏതായി നിര് അതിന്റെ പരത്തിൽ ഈയാദ് എന്നിരുന്നു അതിന് ഹ്രസ്വം വന്നിട്ട് എന്തായി നിര്യാദ് ഈയാണ് ഇവിടെ ഇരിക്കുന്നത് ഇണ്ണല്ല ഇവിടെ ഇരിക്കുന്നത് ഈ ദീർഘമാണ് അതുകൊണ്ട് പറഞ്ഞെന്താണ് ഇണ്ണിന്റെ ഉഭേദാശ്രയണേന അന്താധിപത് അഭി ഇയാദ് എന്നിരിക്കുന്നു അഭി ഇയാദ് അഗസവനെ ദീർഘം വന്നു കഴിഞ്ഞാൽ എന്തോരും അഭിയാദ് ഇവിടെ ഒരു അതിബുദ്ധിയുള്ള ഒരാൾ ചോദിക്കുകയാണ് ഇവിടെ അഭിയാദ് ഏകാദേശമായി വന്നില്ലേ പരസ്യ ആദ്യമായിട്ട് സ്വീകരിച്ച എന്തോരും അവിടെ ഈയുണ്ട് എങ്ങനെ ഇണോ അണ്ണുണ്ട് പൂർവത്തിന്റെ അന്ത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപസർഗമുണ്ട് അഭി അന്താധിപച്ച അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും അഭിയാതെന്ന് പറയുന്ന എന്താവും ഉപസർഗാത് പരസ്യ അഭി എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ പരത്തിട്ടിരിക്കുന്ന ഇണോ അണ്ണ് ഇണ്ണിന്റെ അണ്ണ് ഇയാദ് ഹർസും വരേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് പറയുന്നു ഉഭേദ ആശ്രയണേന അന്താധിപത് ഇവിടെ അന്താധിപച്ച സൂത്രം പ്രവർത്തിക്കത്തില്ല കാരണം അന്താധിപച്ച സൂത്രം എന്ന് പറയുന്നത് ഒന്നുകിൽ പൂർവത്തെ ആശ്രയിക്കുമ്പോൾ അല്ലെങ്കിൽ പരത്തെ ആശ്രയിക്കും രണ്ടും കൂടെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അന്താധിപച്ച പ്രവർത്തിക്കില്ല ഇവിടെ അന്താധിപച്ച പ്രകാരം പൂർവത്തിന്റെ അന്തവത്വം പരത്തിന്റെ ആധിപത്വമായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ ഉപസർഗത്തിന്റെ പരം ഇണോ അണ്ണ് രണ്ടും കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇവിടെ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അന്താധിപച്ച എന്ന് പറയുന്ന സൂത്രം ഒന്നുകിൽ പരത്തിന്റെ ആദി അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അപ്പൊ പൂർവത്തെ പരിഗണിക്കരുത്. അല്ലെങ്കിൽ പൂർവത്തിന്റെ അന്തം, അപ്പൊ പരത്തിന്റെ ആദിയെ സ്വീകരിക്കരുത്. അങ്ങനെ വരുന്നിടത്തെ ചെയ്യാൻ പാടുള്ളൂ. ഉഭയതഹ എന്ന് പറഞ്ഞാൽ പരസ്യ ആദിവത് പൂർവസി അന്തപത് അങ്ങനെ വരുന്നിടത്ത് ഞാൻ അന്താധിപച്ച എന്നാണ്. ഉഭയദാശ്രയനെ ഞാൻ അന്താധിപത്. അവിടെ അഭിയാതം എന്ന് പറയുന്നിടത്ത് ഹ്രസ്വം വരുന്നില്ല. അണഹക്കിം സമേയാത്, ഇന്നിന്റെ അണ്ണൻ എന്തിനു പറഞ്ഞു? സമ സമ ഇയാദ് എന്ന് പറയുന്നിടത്ത് ആ പൂർവത്തി വന്നപ്പോ എന്തായി? ആ ഇയാദ് ഗുണം വന്നെന്തായി? ഏയാദ്. അവിടെ പറ്റില്ല. ഇന്നിന്റെ അണ്ണിനാണെങ്കിലേ എന്ത് വരത്തുള്ളൂ? ദീർഘം അല്ല ഹർസും വരത്തുള്ളൂ. ഇവിടെ ഏയാദാണ്. ലുങ്കിൽ വരുന്നു. ലുങ്കിൽ വരുമ്പോ എന്ത് വരുന്നു? ലുങ്ങിന്റെ വിവക്ഷയിൽ തന്നെ ഇണോ ഗാ ലുങ്ങി. എണ്ണിന്റെ സ്ഥാനത്ത് എന്തുവരും? ഗാ തിപ്പ് സിച്ച് വരുമ്പോ സൂത്രം വരുന്നു. ഗാദിസ്താ ഗുവാ ബുഭ്യ സിജ പരസ്മ വിദേശ പ്രകാരം എന്തുവരും? ലുക്ക് വരും. ലഭിച്ചു അഗാത്. ആ ഗാ തീ ഇത ചെയ്കാർ ലഭിച്ചപ്പോ അഗാദ് സിച്ചിന് ലുക്കു നഗാദ്. ഗാദിസ്താ ഗുബാബോഭ്യസിജ പരസ്മിതിഷോടെ വൃത്തി പറഞ്ഞു. എന്താണ് ഇഹ ഗാപാവിഹ ഇണാദേശ പിപതി ഗൃഹ്യേതേ. ഗാ എന്ന് പറഞ്ഞ ഇണാ, ഇത് പഠിച്ചു വയ്ക്കണം. നിങ്ങളിതെല്ലാം കേട്ടിട്ട് തലവരക്കാണ്, എല്ലാം ശരിയാണ്, പണിനി കറക്റ്റാണ്, പണിനി എല്ലാം കറക്റ്റായി പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ട്, ഇതെല്ലാം പഠിച്ചു തന്നെ തീരണം. പഠിച്ചു പോയാൽ നല്ലത്. എന്നാൽ നിങ്ങൾക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ ആവശ്യം, ഇനി ഇതെല്ലാം ആവശ്യം വരും. കൃതന്തത്തിൽ ഏറ്റവും മുഖ്യം കൃതന്തമാണ്. നമ്മുടെ സൂത്രം പഠിക്കാതെ പോകുന്നവർ കൃതന്തത്തിൽ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, തനിയെ എഴുന്നേറ്റ് പോക്കോളൂ. അങ്ങനെ ഒരു ഗതികേട് വരും. സൂത്രം പഠിക്കണം, വൃത്തി പഠിക്കണം, ഉദാഹരണം പഠിക്കണം. അല്ല ഇനി ഇതൊന്നും വയെങ്കിൽ വെറുതെ ഇരുന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. പ്രതി കേട്ടോണ്ടിരിക്കാം. ഇത് കേട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേൾക്കും, അതിനൊന്നല്ല ഇത് കേൾക്കുന്ന. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ അഗാദ്, ആ ഗാ താം സിച്ച് വന്ന് ലുക്ക് വന്നപ്പോ എന്തായി? അഗാദ് ആ ഗാ ജി. അവിടെ സൂത്രം വന്നു ആതഹ. എന്താണ് വൃത്തി അതിന്റെ? മുഴുവൻ പറയണം. സ്വിച്ച് നോക്കി ആദന്താദേവ ജേർ ജുസ്. ഓർമ്മയുണ്ടായിരുന്നോ ഈ സൂത്രം? ഓർമ്മിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അടുത്ത ദിവസം പഠിക്കാനുള്ളത് നോക്കിയിട്ട് വന്നാൽ മതി. ഏത് പഠിക്കാനുള്ള സൂത്രങ്ങൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് വരണം. രണ്ട് കാര്യം: ഒന്ന്, അതൊന്നുകൂടെ ഉറപ്പിക്കും; രണ്ടാമത്, പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയും വരും. പഠിക്കുമ്പോൾ അങ്ങനെ വേണ്ട. ഇത് സിദ്ധാന്തം ചോദിക്കും. പഴയ സൂത്രങ്ങൾ പഠിച്ചാൽ പോരാ, വരാനുള്ളതെല്ലാം അങ്ങനെ നോക്കിയിട്ട് വരുന്നവരാ പറയുന്നത്. പറയുന്ന കേൾക്കുമ്പോൾ എനിക്കറിയാം ഇതെന്താ സുഖേടെന്നുള്ളത്. പക്ഷെ അത് നല്ലതാണ്, അങ്ങനെ വേണം. അല്ലാതെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം എനിക്കും പറ്റത്തില്ല. ഓർമ്മ വരണമെങ്കിൽ എന്ത് വേണം? ഒന്ന് നോക്കിയാലേ പറ്റൂ. അത് തന്നെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാ. വരാനുള്ളതെല്ലാം നോക്കി വരണം. അപ്പൊ പഠിക്കാൻ വളരെ സിമ്പിളാകും, ഈസിയാവും പഠിച്ചു പോവാൻ. ഞാനിത് നോക്കാതിരുന്നാ എനിക്കിവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. പഠിച്ചത് ശരിയെന്ന്. പക്ഷെ നിങ്ങളതുപോലെയല്ല, ഇത് പഴയ ബുദ്ധിയാണ്, നിങ്ങളുടെ കുറച്ചുകൂടെ ചെറുപ്പം ബുദ്ധിയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും എന്നെ അപേക്ഷിച്ച്. പക്ഷെ നോക്കിയേ പറ്റൂ. നോക്കാതെ, വ്യാകരണം നോക്കാതെ ഒരാൾക്കും പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരു തവണ നോക്കണം, എടുത്ത് ഓടിച്ചു നോക്കണം. ഏകസൂത്രങ്ങൾ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നു. പിന്നെ അത് നോക്കിയാൽ മാത്രം പോരാ, പറയുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും മനസ്സിന് നല്ല ഏകാഗ്രതയും വേണം. ഇടയ്ക്ക് ചിലപ്പോൾ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അവിടെ എന്തെങ്കിലും ശബ്ദം കഴിയുമ്പോൾ അങ്ങോട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി. അങ്ങനെ തന്നെ എനിക്കും ചിലപ്പോൾ തെറ്റ് പറ്റും, എന്തെങ്കിലും ശബ്ദം കഴിയുമ്പോൾ എന്താണ് അങ്ങോട്ട്. ഇവിടെ നാലിച്ചിട്ട് എപ്പോഴും കോലാഹലമാണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചോ ഉടൻ പോയി, അത് തെറ്റിപ്പോവും. അതുകൊണ്ട് വരുന്ന പാഠങ്ങൾ എല്ലാം നോക്കിയിട്ട് വരണം. രണ്ടു തവണ അത് ആവർത്തിക്കുന്നതുകൊണ്ട് ഉറയ്ക്കും. അഗാധഗാദാം അഗുഹു അഗാസിച്ചലുക്ക് അഗാസി ഇതച്ചകാലോ ഋത്വം വിസർഗം അഗാഹ അഗാതം അഗാത അഗാ അം അഗാം ആമിപൂർവ അഗാം അഗാവ അഗാമ. അടുത്ത ലിംഗിൽ വരുമ്പം ആ ഈ അടച്ചവൃദ്ധി ഐഷ്യത് ഷത്വ ഐഷ്യത് ഐഷ്യതാം ഐഷ്യൻ ഐഷ്യ ഐഷ്യതം ഐഷ്യത ഐഷ്യം ഐഷ്യാവ ഐഷ്യാമ. ഓക്കെ. Thank you.